പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യം അധ്യായം 1 പാദം 2 അധികരണം 4 സൂത്രം 15 സുഖ വിശിഷ്ട അഭിധാനാവച്ച മുമ്പ് പറഞ്ഞു യച്ചക്ഷുഷി തിഷ്ഠൻ എന്ന് തുടങ്ങുന്ന മന്ത്രത്തിൽ പ്രതിവ്യാന്തിഷ്ഠൻ തുടങ്ങിയ മന്ത്രങ്ങളിൽ സ്ഥാനങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത് കൊണ്ടും ഇവിടെ യശോക്ഷണി പുരുഷോ ദൃശ്യത്തെ എന്ന മന്ത്രത്തിൽ പറയുന്ന അക്ഷിപുരുഷൻ പരമാത്മാവാണ്. ഇത് പരമാത്മാവിനെ ഉപാസനയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന് വീണ്ടും പറയുന്നു അത് പരമാത്മാവ് തന്നെയാണ്. അതിനുവേണ്ടി വീണ്ടും പറയുന്നു സുഖ വിശിഷ്ട അഭിധാനാത് ഏവച്ച അഭിജൈവ നൈവാത്ര വിവദിതമേം കിം ബ്രഹ്മ അസ്മിൻ ബാക്കി അഭിധീയത നവേദി പറയുന്നു. ഇവിടെ അങ്ങനെ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല, വിവാദത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇത് മനസ്സിലാക്കേണ്ടവർക്ക് ഇത് സ്പഷ്ടം തന്നെയാണ്. കിം ബ്രഹ്മ അസ്മിൻ ബാക്കി അഭിധീയത നവ ബ്രഹ്മമാണോ, ബ്രഹ്മത്തെക്കുറിച്ചാണോ ഇവിടെ ചർച്ച, അതോ മറ്റെന്തെങ്കിലെ കുറിച്ചാണോ? പിന്നെ എന്തിനാ ഭാഷകാരൻ ചർച്ച ചെയ്യുന്നു? മറ്റു പലരും അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരാൾക്ക് കാര്യം നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും വലിയ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. പറയുന്നു അഭി ചെന്നൈപാത്ര വിവദിതവ്യം. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ കൊണ്ട് ഇവിടെ വിവാദത്തിന്റെയും കൂടുതൽ വിചാരത്തിന്റെയും ആവശ്യമുണ്ട്. ഇവിടെ സ്പഷ്ടമാണ് എന്തുകൊണ്ട് സുഖവിശിഷ്ട അഭിധാനാദേവ ബ്രഹ്മത്വ സിദ്ധം. സുഖത്തോടുകൂടി ഒന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഖത്തോടുകൂടിയിരിക്കുന്നത് ഈശ്വരനാണ്. സുഖവിശിഷ്ടമായിരിക്കുന്ന ഒന്ന് ധ്യാനത്തിന് വേണ്ടി ഈശ്വരനെ നിർദ്ദേശിക്കുമ്പോൾ, ഈശ്വര സ്വരൂപത്തെ നിർദ്ദേശിക്കുമ്പോൾ, ആ ഈശ്വരൻ എങ്ങനെയാണ്? സുഖവിശിഷ്ടനാണ്, സുഖത്തോടുകൂടിയവനാണ്, അല്ലെങ്കിൽ സുഖസ്വരൂപനാണ് എന്നൊക്കെയാണ് നിർദ്ദേശിക്കുന്നത്. സുഖവിശിഷ്ടം ഹി ബ്രഹ്മ യത് ബാഹ്യോപക്രമേ പ്രക്രാന്തം പ്രാണോ ബ്രഹ്മകം ബ്രഹ്മഘം ബ്രഹ്മ ഇതി. സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെയാണ് അതിൻ്റെ തുടക്കത്തിൽ നിർദ്ദേശിച്ചത്. ഉപകോസലിനെ അഗ്നികൾ എല്ലാവരും കൂടി ചേർന്ന് ഉപദേശിക്കുന്ന സമയത്ത് ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നിനക്ക് ഞങ്ങൾ വിദ്യ ഉപദേശിച്ചു തരാം. എന്താണത്? പ്രാണോ ബ്രഹ്മ, പം ബ്രഹ്മ, ഖം ബ്രഹ്മ. ഇത് അഗ്നികൾ ഉപദേശിക്കുന്ന, എല്ലാവരും കൂടെ ചേർന്ന് ഉപദേശിക്കുന്നതാണ്. അവിടെ കം എന്ന് പറഞ്ഞാൽ സുഖമാണ്. സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് അതിന് വിശേഷണമായി സുഖം കൂടെ പ്രയോഗിച്ചിരിക്കുന്നു. ബ്രഹ്മം സുഖമുള്ളതാണ് എന്ന് ബോധിക്കാൻ അത് ഒടുവിൽ പറയുന്നതാണ്. അത് സുഖസ്വരൂപം തന്നെ. രണ്ടു തരത്തിലും പറയാം. സുഖവിശേഷണമെന്ന് പറയുമ്പോൾ സുഖമെന്ന് പറയുന്ന ഗുണത്തോടുകൂടിയത്, ആനന്ദം എന്ന ഗുണത്തോടുകൂടിയത്, അത് സഗുണമായി. സഗുണ ബ്രഹ്മം എന്ന് പറയുന്നു. മറിച്ചത് സുഖസ്വരൂപം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ വിശേഷണമില്ല, ഗുണങ്ങളില്ല, അതുകൊണ്ട് അത് നിർഗുണമായി. നിർഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, അതായത് സുഖം അല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല നിർഗുണം എന്ന് പറഞ്ഞു. നിർഗുണം എന്ന് പറയുമ്പോൾ അതിൽ ഗുണങ്ങളൊന്നും ഇല്ലെന്നാണ്. അതിൽ സുഖം പോലെയുള്ള ഗുണങ്ങളൊന്നുമില്ല. എന്നാൽ അതിനെ സ്വയം സുഖമാണെന്ന് പറഞ്ഞാലോ, നിർഗുണം എന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. എന്തുകൊണ്ടില്ല? അത് സർവസ്വരൂപമാണ്. അത് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ശബ്ദസ്പർശരൂപ രസഗന്ധ സർവത്തിൻ്റെയും സ്വരൂപമാണ്. അപ്പോൾ സർവസ്വരൂപമായിരിക്കുന്നു ഒന്നിനെ. സുഖസ്വരൂപം എന്ന് പറയുന്നതുകൊണ്ട് ദോഷമില്ല, നിർഗുണത്തിനെതിരല്ല. പക്ഷേ മറിച്ച് അതിൽ ഗുണം, സുഖം ഒരു ഗുണമായിരിക്കുന്നു. ഏതുപോലെ എന്നിൽ സുഖം ഒരു ഗുണമായിരിക്കുന്നു, എന്നിൽ ദുഃഖം ഒരു ഗുണമായിരിക്കുന്നു, കാമം ഗുണമായിരിക്കുന്നു, ക്രോധം ഗുണമായിരിക്കുന്നു, ലജ്ജ ഗുണമായിരിക്കുന്നു, ഇതെല്ലാം എന്നിൽ ഗുണമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വഗുണനായിരിക്കുന്നു, വികാരിയായിരിക്കുന്നു. തത്വം അങ്ങനെയല്ല. അതുകൊണ്ടിവിടെ ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അങ്ങനെ നിർദ്ദേശിക്കും. സുഖവിശിഷ്ടമായി അതിലൊരു സുഖം അതിലുണ്ട്, അനന്തമായ സുഖമുണ്ട്. അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ ധ്യാനിക്കുന്നവനും അതിൽ നിന്ന് സുഖം കിട്ടും. ഇങ്ങനെ തദേവ ഇഹാഭിഹിതം പ്രകൃത പരിഗ്രഹസ്യ ന്യായത്വ. തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞിട്ട് ഒടുവിൽ എന്താണ് ആ പ്രകടനത്തിൽ പറയുന്നത് അതിനെ തന്നെ ഗ്രഹിക്കണം. അവസാനം അത് തന്നെ പറയുന്നു. എങ്ങനെ? ആചാര്യസ്തുത്തെ ഗതിമക്ത. അഗ്നികൾ പറയും, ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിന്നോട് ഉപദേശിച്ചു, ഇനി ഇതിൻ്റെ ഒരു മാർഗമുണ്ട്, അതിനെക്കുറിച്ച് ആചാര്യൻ പറഞ്ഞുതരും എന്ന് പറഞ്ഞു. ഇത് ഗതി മാത്ര അഭിധാന പ്രതിജ്ഞ. ഉപാസകന് പോകേണ്ട വഴിയെക്കുറിച്ചാണ് അവസാനം ആചാര്യൻ പറയുന്നു. അപ്പോൾ മുമ്പ് നിർദ്ദേശിച്ച സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ തന്നെ ഒടുവിലും ഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പ്രകരണം അതാണ് മുഖ്യം. ഇവിടെ പറയുന്നു, ധ്യാനാർത്ഥം ഭേദകൽപ്പനയ സുഖഗുണവിശിഷ്ടസ്യ ബ്രഹ്മണ. ആ ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ അവസാനം പറയുന്നത്. യേശോ അക്ഷിണി പുരുഷോ ദൃശ്യതി യേശ എന്ന് പറയുന്നു. അതിനോടൊപ്പം തദൈവ ഇഹ അഭിഹിതം. ഉപനിഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഏതൊരു ബ്രഹ്മത്തെയാണോ നിർദ്ദേശിച്ചത് അതിനെ തന്നെ ഇവിടെ ഒടുവിൽ ആചാര്യൻ ഉപദേശിക്കുന്നിടത്ത് അഗ്നികൾ ഉപദേശിച്ച അതേ ബ്രഹ്മത്തെ തന്നെ പറയുന്നു. രണ്ടു ഒന്ന് തന്നെ. അപ്പോൾ ഉപാസനയ്ക്ക് വേണ്ടി അങ്ങനെ സുഖവിശിഷ്ടമായി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നർത്ഥം. അതാണ് സുഖവിശിഷ്ട അഭിധാന, സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ പറയുന്നത് കൊണ്ട് പറഞ്ഞ് തദയോ ഹി അഭിഹിതം പ്രകൃത പരിഗ്രഹസ്യ ന്യായത്വ. ആ പ്രകടനത്തിൽ പറയുന്ന അർത്ഥത്തെ എടുക്കുക, സന്ദർഭത്തിൽ ഏതെന്നെ പറയുന്നു അതിനെ സ്വീകരിക്കുക. സുഖവിശിഷ്ടം ഹി ബ്രഹ്മ യദ്വാക്യുപക്രമേ പ്രക്രാന്തം. തുടക്കത്തിൽ അഗ്നികൾ ഉപദേശിക്കുന്ന സമയത്ത് സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ ആണ് നിർദ്ദേശിച്ചത്. പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ ഖം ബ്രഹ്മ ഇതി തദൈവ ഇഹാഭിഹിതം പ്രകൃത പരിഗ്രഹസ്യ ന്യായത്വ ആചാര്യസ്തുത്തെ ഗതിം വ്യക്തമായി ഗതിമാത്ര അഭിധാന പ്രതിജ്ഞാന കഥം പുനർവാക്യുപക്രമേ സുഖവിശിഷ്ട ബ്രഹ്മവിജ്ഞാനത്തെ. തുടക്കത്തിൽ സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ പറഞ്ഞു എന്തുകൊണ്ട് പറയുന്നു? ചെയ്തേ പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ ഖം ബ്രഹ്മ ഇത്യത് അഗ്നീനാം വചനം ശ്രുത്ത ഉപകോസല വാച വിജാനാമ്യഹം യത് പ്രാണോ ബ്രഹ്മ കം ചു ഖം ച ന വിജാനാമി. ഇപ്പോൾ ഉപകോസലൻ പറഞ്ഞു, നിങ്ങൾ പ്രാണോ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. പ്രാണൻ എന്ന് പറയുന്ന ഹിരണ്യഗർഭൻ അത് ബ്രഹ്മമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ പരമാർത്ഥ സ്വരൂപം അതാണ് ബ്രഹ്മം. ഹിരണ്യഗർഭനെന്ന് പറയുന്ന ഉപാധിയോടുകൂടിയതാണ്, ലിംഗ ഉപാധിയോടുകൂടിയതാണ്, സമഷ്ടി പ്രാണ ഉപാധിയോടുകൂടിയതാണെന്നെല്ലാം പറയും. പക്ഷെ അതിനൊരു പരമാർത്ഥമുണ്ടല്ലോ, അതാണ് ബ്രഹ്മം. പിന്നെ ഹിരണ്യഗർഭിനെയും ബ്രഹ്മം എന്ന് പറയാറുണ്ട്, കാര്യബ്രഹ്മം എന്ന് പറയാറുണ്ട്. ഇന്ന് അതെനിക്ക് മനസ്സിലായി. ഉപകോസന അഗ്നികളോട് പറയുകയാണ്, ഇതാണ് പ്രാണോ ബ്രഹ്മ കം ബ്രഹ്മ അഖം ബ്രഹ്മ ഇത്യേത് അഗ്നീനാം വചനം ശ്രുത്വ ഉപകോസല ഉപാച വിജാനേമ്യഹം അഹം യത് പ്രാണോ ബ്രഹ്മ. പക്ഷേ കം ചു ഖം ചെന്ന വിജാനാമി കം ബ്രഹ്മ ഖം ബ്രഹ്മ എന്നൊരു അക്ഷരത്തിൽ പറഞ്ഞു, അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്തായി പറയുന്നു. ആർക്കും മനസ്സിലാകത്തില്ല ബ്രഹ്മ എന്തെന്ന് ചോദിച്ചപ്പോ കം എന്ന് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാകുന്നു, ഖം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നു. തത്ര ഇതം പ്രതിവചനം, അതിന് മറുപടി എന്താ പറഞ്ഞത്? അഗ്നികൾ യദ്വാവ കം തദേവ ഖം യദേവ ഖം തദേവ കം കം തന്നെ ഖം ഖം തന്നെ കം എന്താ എന്ന് പറഞ്ഞു. ഞങ്ങൾ കമ്മെന്ന് ഏതിനെ പറഞ്ഞോ അത് തന്നെ ഖം, ഖമ്മെന്ന് ഏതിനെ പറഞ്ഞോ അത് തന്നെ ഖം. ഇത് കേട്ടാൽ എന്ത് മനസ്സിലാവും? മനസ്സിലാകത്തില്ല. പക്ഷെ ബുദ്ധിയുള്ളവന് മനസ്സിലാവും. അങ്ങനെയുണ്ട്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി ആവശ്യമാണ്, എന്നുവെച്ചാൽ ബുദ്ധിബലം ആവശ്യമാണ്. അല്ലാത്തവർക്ക് ഈ അദ്വൈതം പറ്റത്തില്ല. മനസ്സിന് ബലമില്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരു വിധമെങ്കിലും ഒരു ബലം മനസ്സിന് വേണം. കാരണം എന്തുകൊണ്ട്? ഇവിടെ വിചാരം ആവശ്യമാണ്. വിചാരം എന്ന് പറയുന്നത് മനസ്സിന്റെ ബലത്തിനെ ആശ്രയിച്ചിട്ടാണ്. അല്ലാത്തവർക്ക് പറ്റത്തില്ല. മനസ്സിന്റെ ബലമെന്ന് പറയുന്നതുകൊണ്ട് വേറെ അർത്ഥമൊന്നും നമ്മൾ ധരിക്കില്ല. മനസ്സിന്റെ ബലം എന്ന് വെച്ചാൽ നോർമൽ ആയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റും. അങ്ങനെ അല്ലാത്തവർക്ക് എന്താണെന്ന് ചോദിക്കും, അവർക്കാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അതിന്റെ തുടക്കം കുറച്ച് നോർമൽ അല്ലെങ്കിൽ അവിടെ ഭക്തി വളരെ ശോഭിക്കും. അപ്പൊ ആ സാമാന്യ ബലം വേണം മനസ്സിൽ. ഇത് പറഞ്ഞിട്ടുകൊണ്ട് ആരും ഭക്തി വിട്ടുകളയരുത്, നോർമലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. പക്ഷെ അതൊരു വാസ്തവമാണ്, അതിനൊരു സാമാന്യമായൊരു ബലമില്ലാത്തവർക്ക് വിചാരം ചെയ്യാൻ പറ്റത്തില്ല. പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് വിചാരം വിചാരം എന്നെല്ലാം പറയുന്നു, പക്ഷെ ഇത് ഞാൻ വിചാരിക്കുന്നു ഒന്നുമില്ല, കേൾക്കുന്നതേ ഉള്ളൂ. കേൾക്കുമ്പം തന്നെ തലയ്ക്ക് ഭയങ്കര ഭാരമാണ്, പിന്നെ വിചാരിച്ച എന്തായിരിക്കും സ്ഥിതി? കേൾക്കുമ്പം തന്നെ ഭാരമാണെങ്കിൽ പിന്നെ വിചാരം ഇവിടെ ചിന്തിക്കാൻ കൂടി വയ്യ. ആണ് പറഞ്ഞ് കുറച്ച് നോർമലായിരിക്കണം, എന്നാലേ പറ്റും, അല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല. കാരണം ഇതിന്റെ ഭാഷ എങ്ങനെയല്ലേ, ആദ്യം പറഞ്ഞു കം ബ്രഹ്മ ഖം ബ്രഹ്മ, ചോദിച്ച് എന്തായി പറഞ്ഞു, കം തന്നെ ഖം, ഖം തന്നെ കം. ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ മനസ്സിലാകുന്നു? പക്ഷെ ഉപഘോഷണം പറഞ്ഞു, ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവൾ പറഞ്ഞെന്താണ്. തത്ര ഖം ശബ്ദോ ഭൂതാകാശേ നിരൂഢോ ലോകെ. ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, അത് സംസ്കൃത ഭാഷ അറിയാന്നുള്ളവർക്കെല്ലാം അറിയാം. ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. നിരൂഢമായിരിക്കുന്നു എന്ന് വെച്ചാൽ അനാദിയായി അത് സിദ്ധമാണ് ലോകത്തെ ഇടയിൽ. എല്ലാവർക്കും അറിയാം, ആ ഭാഷ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. യതി തസ്യ വിശേഷണത്വന കം ശബ്ദ സുഖവാചി ഉപാധിയേത. പക്ഷെ അതിനെ വിശേഷിപ്പിക്കാൻ എന്ത് പറഞ്ഞു? കം എന്നൂടെ പറഞ്ഞു. കം എന്ന് പറഞ്ഞാലും എല്ലാവർക്കും അറിയാം എന്താണ് സുഖം. എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞാൽ ഭാഷ അറിയാന്നുള്ള എല്ലാവർക്കും. അപ്പൊ മലയാളത്തിൽ സുഖം എന്ന് പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം മനസ്സിലാവും, അതുപോലെ സംസ്കൃതത്തിൽ കമ്മെന്ന് പറഞ്ഞാൽ സംസ്കൃതക്കാർക്കെല്ലാം മനസ്സിലാവും. കമ്മെന്ന് വെച്ചാൽ സുഖമാണ്, ഖമ്മെന്ന് പറഞ്ഞാൽ ആകാശമാണ്. നമുക്ക് മനസ്സിലാവുന്നെങ്കിൽ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞിട്ട് അതിനെ വിശേഷിപ്പിക്കാൻ സുഖമെന്നും പറഞ്ഞു. എന്നുവെച്ചാൽ സുഖം ആയ ആകാശം, സുഖാകാശം എന്ന് പറഞ്ഞു. തഥാസതി കേവല ഭൂതാകാശേ ബ്രഹ്മശബ്ദോ നാമാദീഷു ഇവ പ്രതീകാഭിപ്രായണ പ്രയുക്തി പ്രതീതി. ആ സുഖം എന്ന ബോധം വരുന്ന ശബ്ദം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ കേവലം ആകാശാർത്ഥത്തിലുള്ള ഖം ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തോന്നും ഖം ബ്രഹ്മ, ആകാശമാണ് ബ്രഹ്മം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാളഗ്രാമമാണ് വിഷ്ണു എന്ന് പറയുന്ന പോലെ ഇരിക്കും. അവൻ ധരിക്കും സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപദേശിക്കാൻ വേണ്ടി ആ പറഞ്ഞതാണ് എന്ന് കരുതും. അതുപോലെ ഇവിടെ ആകാശം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി പറഞ്ഞാൽ ഉടൻ മനസ്സിലാക്കുന്നതാണ് ആകാശത്തെ ബ്രഹ്മമായി ഉപാസിക്കുക. ഉപാസീത എന്നുള്ള വാക്യമൊന്നും വേണ്ട, കാരണം ആകാശം ഭൂതാകാശമാണ്, അതല്ല ബ്രഹ്മം. ആകാശം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ ബ്രഹ്മമായി ഉപാസിക്കുക. അതുപോലെ മനോബ്രഹ്മ എന്ന് പറയും, മനസ്സിനെ ബ്രഹ്മമായി ഉപാസിക്കുക, ധ്യാനിക്കുക, അതാണെന്ന് തോന്നും. തഥാസതി കേവല ഭൂതാകാശേ ബ്രഹ്മശബ്ദോ, ഭൂതാകാശത്തിൽ ബ്രഹ്മശബ്ദം ഉപയോഗിച്ചു. നാമാദിശിവ പ്രതീക അഭിപ്രായേണ ഓം ബ്രഹ്മ എന്ന് പറയുന്നു. എന്താ ഓം എന്ന് പറയുന്ന നോക്കറി, അതൊരു ശബ്ദമാണ് പറയുന്നു. ഓം ബ്രഹ്മ എന്ന് പറയുന്നു, ഓം എന്ന് പറയുന്ന ആ ശബ്ദത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. അതിനെന്തെങ്കിലും വിശേഷതകൾ കാണും, അതുകൊണ്ടായിരിക്കും അതിനെ നിർദ്ദേശിച്ചു. മറ്റ് ശബ്ദങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത ഓം എന്ന് പറയുന്ന ശബ്ദത്തിന് കാണും, അതിനെ ബ്രഹ്മമായി ഉപാസിക്കാൻ പറഞ്ഞു. ഇതൊക്കെ സാധാരണ പറയുന്നതാണ്. മറ്റ് വസ്തുക്കൾക്കില്ലാത്ത ഒരു പ്രത്യേകത ആകാശത്തിന് കാണും. എന്താണ്? സർവവ്യാപിയാണ്, സർവത്തെ ഉൾക്കൊള്ളുന്നതാണ്, അത് അസംഗമാണ്, അലിപ്തമാണ്, അവികാരിയാണ്, ആദ്യന്തരഹിതമാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ആകാശത്തിന് പറയാം. അതുകൊണ്ട് പറയുന്നു, നീ ആകാശത്തെ ബ്രഹ്മമായി ഉപാസിക്കുക. ഉപാസിച്ചാൽ അതിന്റെ ഫലവും പറയും, ഇന്ന ഫലം കിട്ടും. ചേട്ടൻ പറയുന്ന നിന്റെ കീർത്തി ആകാശത്തെ പോലെ ലോകം മുഴുവൻ വ്യാപിക്കും. ഇങ്ങനെയല്ല പല ഫലങ്ങളും പറയുണ്ട്. അതുപോലെ കേവലം ആകാശം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആകാശത്ത് ഉപാസിക്കണമെന്ന് തോന്നുന്നു. തഥാ കം ശബ്ദസ്യ വിഷയേന്ദ്രിയ സമ്പർക്ക ജനിതേ സമയേ ദുഃഖേ പ്രസിദ്ധത്വ സുഖേ പ്രസിദ്ധത്വ. ഇനി സാധാരണ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമെന്ന അതിന്റെ അർത്ഥം, അങ്ങനെ ഒരു അർത്ഥമാണ്. പക്ഷെ സുഖം എന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത്? വിഷയ ഇന്ദ്രിയ സമ്പർക്കം കൊണ്ട് അനുകൂലമായ വിഷയങ്ങളോട് മനസ്സിന് സമ്പർക്കം വരുമ്പോൾ, ഇന്ദ്രിയങ്ങൾക്ക് സമ്പർക്കം വരുമ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന അന്ധക്കരണത്തിന്റെ പരിണാമരൂപത്തിൽ സംഭവിക്കുന്ന സുഖം, അതാണ് സുഖമെന്ന് സാധാരണ പറഞ്ഞ അർത്ഥം. അത് വിഷയവും ഇന്ദ്രിയങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടാണ് മനസ്സിലുണ്ടാകുന്നത്. വിഷയഭോഗം കൊണ്ട്, വിഷയാനുഭവം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അതങ്ങനെയാ പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചു, ബാഹ്യമായ വിഷയങ്ങളെ സൃഷ്ടിച്ചു. ഇതിനെല്ലാം ആധാരമായിട്ടൊരു മനസ്സിനെ സൃഷ്ടിച്ചു. അപ്പോൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ സമ്പർക്കം ഉണ്ടാകുന്നു. അതിനെ പറയുന്നു ഭോഗം, അനുഭവം എന്ന് പറയുന്നു. ഉടനെ ഉള്ളിൽ എന്ത് വരുന്നു? മനസ്സിൽ സന്തോഷം, സുഖം ഉണ്ടാകും. സാധാരണ സുഖം എന്ന് പറഞ്ഞാൽ ഇതിനെ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ സുഖത്തിനൊരു കുഴപ്പമുണ്ട്. എന്താണത്? സാമയി. അത് ദുഃഖത്തോട് ഇടകലർന്നേയിരിക്കും. അല്ലെങ്കിൽ ദോഷത്തോട് ഇടകലർന്നേയിരിക്കും. പലതരത്തിലുള്ള ആ ദോഷങ്ങളോട് ഇടകലർന്നിരിക്കുന്നോണ്ട് അത് എന്താണ്? ദുഃഖത്തോട് ഇടകലർന്നിരിക്കും. എങ്ങനെ ദോഷം വരുന്നു? ആ വിഷയ ഇന്ദ്രിയ അനുഭവത്തിന് പാരതന്ത്ര്യമുണ്ട്. വിഷയം തന്റെ മുമ്പിലുണ്ട്, പക്ഷെ അനുഭവിക്കുന്നതിന് തന്റെ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ അതിൽ നിന്ന് സുഖം എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അവിടെ പാരതന്ത്ര്യ തന്നിൽ വന്നു. അപ്പൊ തനിക്ക് ഇച്ഛാഭംഗം വരും. ഇത്രയും നല്ല മധുരമുള്ള ഭക്ഷണം തന്റെ മുമ്പിൽ വന്നിട്ടും തനിക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ട്? പഞ്ചസാര കൂടുതലാണ്, പക്ഷേ പാരതന്ത്ര്യം. അപ്പോൾ ഇച്ഛാഭംഗം വരുന്നു, ദുഃഖം വരുന്നു. അപ്പൊ സുഖം പലതുകൊണ്ടും ദുഃഖം കലർന്നായിരിക്കുന്നത് സുഖാനുഭവത്തിൽ തന്നെ. പിന്നെ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഒരു വിഷയത്തിൽ നിന്ന് കൂടുതൽ സുഖം കിട്ടുന്നു, മറ്റൊന്നു അതിൽ കൂടുതൽ കിട്ടുന്നു. അപ്പോൾ കുറച്ച് സുഖം കിട്ടുമ്പോൾ നിരാശ വരും, എനിക്ക് കൂടുതൽ കിട്ടിയില്ലല്ലോ. കൂടുതൽ കിട്ടുമ്പോൾ അമിതമായ സന്തോഷം വരും, അത് തന്നെ മറ്റു പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരും. ഇങ്ങനെ സുഖം എന്ന് പറയുന്നത് എപ്പോഴും ദുഃഖ സമ്മിശ്രമാണ്, പല സാധനാദോഷയുക്തമാണ്. സുഖം എന്ന് പറഞ്ഞാൽ ഇതാ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ലോകത്തിൽ സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്ത സുഖം, അങ്ങനെയൊന്നും ആർക്കും പരിചയമില്ല. അപ്പോ ആകാശം എന്ന് പറഞ്ഞാലും ദോഷം, സുഖം എന്ന് പറഞ്ഞാലും ദോഷം. അതുകൊണ്ട് ഏത് തസ്യഖം ശബ്ദവും വിശേഷണത്തിന് ഉപാധിയേത ലൗകികം സുഖം ബ്രഹ്മേതി പ്രതീതി. അതുകൊണ്ട് സുഖം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ആകാശം ഒന്നും കൂടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സുഖാകാശം എന്ന് തന്നെ പറയുന്നു. സുഖസ്വരൂപമായ ആകാശം, സുഖസ്വരൂപമായ സർവവ്യാപകമായ നിർലേപമായ നിസ്സംഗമായ നിത്യമായ എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ മനസ്സിലാവുമായി അവിടെ പറയുന്ന ലൗകികമായ സുഖമോ ലൗകികമായ ദുഃഖമോ അല്ല എന്ന് മനസ്സിലാവും. ഇത് തസ്യ ഖം ശബ്ദോ വിശേഷണത്തിന് ഉപാധിയേതാ. അവിടെ സുഖത്തിന് വിശേഷണമായി ആകാശത്തെ പറഞ്ഞില്ലെങ്കിൽ ലൗകികം സുഖം ബ്രഹ്മേരി പ്രതീതിച്ച ലൗകികമായ സുഖമാണ് ബ്രഹ്മം എന്ന് തോന്നും. സാധാരണ എങ്ങനെയാണ് ധരിക്കുന്നത്? ആനന്ദം ബ്രഹ്മ എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന എന്താണ്? ഓ, ആനന്ദ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വലിയ ആനന്ദമാണ്. ജീവന്റെ ഈ ധാരണയെ ഉറപ്പിക്കാൻ വേണ്ടി ഈ ബ്രഹ്മം എന്താണെന്നൊരു ബോധമില്ലാത്തവർ പറയുകയും ചെയ്യും. സാറിന് പറയുന്ന ആനന്ദം പോലും ഒന്നുമല്ല, ഇതൊരു വലിയ ആനന്ദമാണ്. നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് ഞാനിങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഈ ലോകത്തെ എല്ലാം വിസ്മരിച്ചു. ലോകത്തെ വിസ്മരിച്ചിട്ട് ഞാൻ മറ്റൊരു തരത്തിലായി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ആനന്ദത്തെ അനുഭവിച്ചു. ആ ആനന്ദം എന്ന് പറയുന്നത് നമ്മളിവിടെ അനുഭവിക്കുന്ന പോലെയുള്ള ആനന്ദമൊന്നുമില്ല. പിന്നെന്താ ആനന്ദം? അത് വർണ്ണിക്കാൻ പറ്റത്തില്ല. അത് ബ്രഹ്മാനന്ദം എന്ന് പറയും. അങ്ങനെ താൻ അനുഭവിച്ച ഏതോ ഒരു ആനന്ദം, വലിയ ആനന്ദം, അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് കേട്ടിട്ട് അവനും വിശ്വസിക്കും. സാതിശയമായ ഒരാനന്ദമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന. ആനന്ദത്തിന്റെ പരമ കഷ്ടയായ ഒരു അനുഭവമാണ്. ബ്രഹ്മം എന്ന് തെറ്റിദ്ധരിക്കുക അതൊന്നുമല്ല. അങ്ങനെ ആനന്ദമില്ലെന്നല്ല പറയുന്നില്ല. ആനന്ദം പലതരത്തിലുണ്ട്. ഒരു യുവാവിന്റെ ആനന്ദം തുടങ്ങി ബ്രഹ്മാവിന്റെ ആനന്ദം വരെ പലതരത്തിലുള്ള ആനന്ദമുണ്ട്. അനുഭവയോഗ്യമായ ആനന്ദങ്ങളുണ്ട്. അതെല്ലാം ഉപാസനയിലൂടെ ഒരാൾക്ക് നേടാനും പറ്റും എന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം എന്തുകൊണ്ടാണ്? താൻ അനുഭവിക്കുന്നത് കൊണ്ട് അതൊന്നും ബ്രഹ്മമല്ല. ഏറ്റക്കുറച്ചിലൂടെ അനുഭവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലൗകികമായ സുഖത്തെപ്പോലെ അനുഭവിക്കുന്നത് കൊണ്ട്, എവിടെ ആര് ഏതവസ്ഥയിൽ ആനന്ദത്തെ അനുഭവിച്ചാലും ബ്രഹ്മമല്ല. നമ്മൾ സാധാരണ അനുഭവത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ അനുഭവത്തിന്റെ ദോഷത്തെ ചിന്തിക്കാതെയാണ് നമ്മൾ പറയുന്നു ബ്രഹ്മത്തിന്റെ അനുഭവം എന്ന് പറയുന്നു. ഈ അനുഭവം എന്ന് പറയുന്നതിന് വളരെ ക്ഷേമമായിട്ടാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അത് ആലോചിച്ചാൽ അത് വളരെ തുച്ഛമായ കാര്യമാണ്. വേദമായിട്ട് ആലോചിക്കുമ്പോൾ, വിവേകവുമായിട്ട് ആലോചിച്ച, ഇവിടെ പറയുന്ന ജ്ഞാനവുമായിട്ട് ചിന്തിക്കുമ്പോൾ അനുഭവം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. എന്തുകൊണ്ട്? സുഖത്തിൻ്റെ കാര്യം പോട്ടെ, ദുഃഖത്തിൻ്റെ കാര്യമുണ്ട്. ഒരാൾ ദുഃഖത്തെ അനുഭവിക്കുന്നു, എന്നുവെച്ചാൽ ദുഃഖം എന്ന് പറയുന്ന വിഷയത്തെ അനുഭവിക്കുന്നു. അത് ആത്മനിഷ്ഠമാണ്. ദുഃഖം എന്ന് പറയുന്ന വ്യക്തിയിലിരിക്കുന്നതാണ് അത്. ഇതുപോലെ സാദിശ്യമാണ്. സുഖം പോലെ കൂടിയും കുറഞ്ഞും ഇരിക്കും. നിർഭാഗ്യവശാൽ ഒരാൾക്ക് അത് തീവ്രമായ ദുഃഖത്തിന്റെ അനുഭവം അനുഭവിക്കുന്നുണ്ട്. രോഗം കൊണ്ടോ മാനസികമായ പീഡകളുണ്ടോ അയാൾക്ക് ഒഴിവാക്കാൻ വയ്യാത്ത, അല്ലെങ്കിൽ വിസ്മരിക്കാൻ വയ്യാത്ത തീവ്രമായ ഒരു ദുഃഖത്തിന്റെ അനുഭവം വരും. അയാൾ പറയുന്നു ആ അനുഭവം അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവും, നിങ്ങളോട് പറഞ്ഞു തന്നാൽ അതൊന്നും മനസ്സിലാകത്തില്ല, അനുഭവിച്ച എനിക്കേ അറിയാവും. അത്രയും കടുത്ത തലവേദന ഞാൻ അനുഭവിച്ചത് വേറെ ആൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അപ്പൊ ആ അത്തരം ദുഃഖങ്ങൾ മനുഷ്യൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കും, പലരും അത് നിരന്തരം അനുഭവിക്കും, കൂടുതൽ കാലം അനുഭവിക്കും. അപ്പൊ അതൊരു അനുഭവമാണ്. നോക്കുക, ആനന്ദത്തിന്റെ അനുഭവം എന്ന് പറയുന്നതും ദുഃഖത്തിന്റെ അനുഭവം എന്ന് പറയുന്നതിലും അനുഭവത്തിന്റെ തലത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ പറയും ആനന്ദത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് വളരെ ക്ഷേമമാണ്, ദുഃഖത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് അങ്ങനെയല്ല. വാസ്തവത്തിൽ അനുഭവം എന്ന് പറയുന്നിടത്ത് രണ്ടും ഒന്നും തന്നെ. ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും ഒന്ന് നമ്മൾ ദ്വേഷിക്കുന്നു, വേണ്ടെന്ന് വയ്ക്കുന്നു. എന്നേ ഉള്ളൂ. സുഖാനുഭവത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു, ദുഃഖാനുഭവത്തെ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇതുപോലെ കാമം, ക്രോധം, ലജ്ജ, അസൂയ തുടങ്ങിയ എല്ലാ മാനസിക വികാരങ്ങളുടെയും അനുഭവം ചിലത് അനുകൂലമായിരിക്കുന്നു, ചില സന്ദർഭത്തിൽ ചിലപ്പോൾ ചിലത് പ്രതികൂലമായിരിക്കുന്നു. സാഹചര്യമനുസരിച്ച് അനുകൂലവും പ്രതികൂലവും എല്ലാം മാറി മാറി വരാം. പക്ഷെ ഇവിടെയെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവം എന്താണ്? തീവ്രമായ ആനന്ദത്തിന്റെ അനുഭവമായാലും ശരി, തീവ്രമായ ദുഃഖത്തിന്റെ അനുഭവമായാലും ശരി, അവിടെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്താണ് വിവേകം എന്ന് പറയുന്നത്? കാരണം ഒരു അനുഭവത്തിന്റെ തീവ്രതയിൽ സ്വയം ഒരു വ്യക്തി അതിനോട് താതാത്മ്യപ്പെട്ടു, അനുഭവ വിഷയവുമായിട്ട്. അപ്പോൾ വിവേകത്തിന് അവിടെ സ്ഥാനമില്ല. നമ്മൾ അനുഭവം എന്ന് വിളിക്കുന്നത് ഏതിനാണ്? പരമാവധി അനുഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എപ്പോഴാണോ നമുക്ക് പരമാവധി വിവേകം നഷ്ടപ്പെടുന്ന അവിടെയാണ്. ഗുരുവന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ആനന്ദത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ അവിടെ അവനിൽ വിവേകം ഉണ്ടായിരിക്കത്തില്ല. എന്തുകൊണ്ട്? അവൻ അത്രമാത്രം ആ വിഷയത്തോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. സുഖമായാലും ശരി, ദുഃഖമായാലും ശരി. ഇവിടെ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ചാണോ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവ തീവ്രതയെ കുറിച്ചല്ല, മറിച്ച് വിവേകത്തെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു അനുഭവത്തിന്റെ തീവ്രത ഒരുവനിൽ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം അവനിൽ വിവേകം നഷ്ടപ്പെട്ടു എന്നാണ്. എന്തുകൊണ്ട്? അതിനോട് അവൻ എത്രമാത്രം താതാത്മ്യപ്പെടുന്നു, ആ താതാത്മ്യത്തിനനുസരിച്ച് അവന് വരാൻ പറ്റും. എന്റെ അനുഭവം വളരെ തീവ്രമായിരുന്നു. അപ്പൊ സുഖത്തിന്റെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ അത് വിവേകത്തെ നശിപ്പിക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ നമ്മൾ വിവേകത്തെ നമ്മൾ അനുഭവം എന്ന് പറയത്തില്ല, പക്ഷെ സുഖത്തിന്റെ അനുഭവത്തെ നമ്മൾ അനുഭവം എന്ന് പറയും. വാസ്തവത്തിൽ സുഖാനുഭവം എന്ന് പറയുന്നത് അനുഭവം നഷ്ടപ്പെടുന്ന സ്ഥലമാണ്. എന്തുകൊണ്ട്? വാസ്തവാനുഭവം എന്ന് പറയുന്നത് വിവേകമാണ്, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? കേവലമായ ഒരു വികാരത്തിന് ജീവൻ അടിമപ്പെട്ടിരിക്കുകയാണ്. എത്ര വലിയ സുഖമായാലും ശരി, ഒരു വികാരത്തിന് അവൻ സ്വയം അധീനനായിപ്പോയി. അതുകൊണ്ടാണ് അവന് വിവേകം നഷ്ടപ്പെട്ടു പോയത്. ഇപ്പൊ നമ്മുടെ മനസ്സിലെ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം വാസ്തവത്തിൽ വിവേകം എന്ന് പറയുന്നതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. യഥാർത്ഥ അനുഭവം എന്ന് പറയുന്നത് വിവേകമാണ്. ഇവിടെ പറയുന്ന പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം, അവിവേകത്തിൽ തനിക്ക് മറ്റൊന്നുമായിട്ട് താതാത്മ്യം സംഭവിക്കുന്നില്ല. അവിവേകത്തിൽ എന്താണ്? തന്റെ ബുദ്ധിക്ക് അന്യമായി ഒരു വിഷയമില്ല. ആ വിഷയത്തിൽ നിന്ന് ആ വിഷയത്തിനോട് തന്റെ ബുദ്ധി താതാത്മ്യപ്പെടുന്നില്ല. മറിച്ച് എന്താണ്? അത് പരമാർത്ഥം എന്തോ അതിനെ ആ ബുദ്ധി പ്രകാശിപ്പിക്കുക ചെയ്യും, അല്ലെങ്കിൽ ആ ബുദ്ധി സ്വയം പരമാർത്ഥ പ്രകാശമായി നിൽക്കുകയാണ്. സൂര്യന്റെ പ്രകാശം എന്ന് പറയുന്ന പോലെ ആ വിവേകത്തെയാണ് വാസ്തവത്തിൽ അനുഭവം, അനുഭൂതി, അറിവ് എന്നെല്ലാം ശബ്ദം കൊണ്ട് ഇവിടെ അദ്വൈതത്തിൽ പറയുന്നു. അല്ലാതെ നമ്മൾ ധരിച്ചിരിക്കുന്ന അനുഭൂതി, അനുഭവം അതൊന്നുമല്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന അനുഭൂതി, അനുഭവം എന്ന് പറയുന്നത് എന്താണോ, ഏതെങ്കിലും ഒരു വിഷയത്തോട് നമ്മൾ താതാത്മ്യപ്പെട്ട് സ്വയം തന്നെ തന്നെ മറന്നു ആ അനുഭവത്തിന്റെ തീവ്രതയിൽ ഒരു കഴിയുന്നതിനാണ്, അതല്ല ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ പരമാർത്ഥ വിവേകം എന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല, അത് പ്രതീക്ഷിക്കാനും ഒക്കത്തില്ല. ഇത് ഈ സംഭവിക്കുന്ന എന്താണ്? അതിനെ നമ്മൾ ലൗകികം എന്ന് പറഞ്ഞാലും ശരി, അലൗകികം എന്ന് പറഞ്ഞാലും ശരി, അത് സുഖത്തിന്റെ പരമകാഷ്ഠയായാലും ശരി, ദുഃഖത്തിന്റെ പരമകാഷ്ഠയായാലും ശരി, അത് വിവേകശൂന്യതയാണ്. അതാണ് നമ്മൾ സുഖമൊന്നല്ല ഏത് അനുഭവത്തിൻ്റെ, ദുഃഖം തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ പരമമായൊരു തീവ്രതയും നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ആ അനുഭവ സമയത്ത് നമ്മളിൽ ആ ദുഃഖമല്ലാതെ രണ്ടാമതൊന്നും കാണത്തില്ല, വിവേകം നഷ്ടപ്പെടും. ദുഃഖത്തെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ അവിടെ രണ്ടാമതൊന്നിനെ അനുഭവിക്കുക അത് സംഭവിക്കില്ല. അല്ലെങ്കിൽ സുഖത്തെ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ രണ്ടാമതൊന്നിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. താൻ സ്വയം തന്നെ അസുഖമോ ദുഃഖമായിട്ട് മാറുകയാണ്. ഇതൊന്നുമല്ല ബ്രഹ്മജ്ഞാനമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ പറയുകയാണ് ഞാനിങ്ങനെ ബ്രഹ്മത്തെ ധ്യാനിച്ച് ധ്യാനിച്ചിരുന്ന അവസരം വലിയൊരു സുഖത്തെ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാളിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള വിവേകം ഞാനും നഷ്ടപ്പെട്ടു എന്നാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വിവേകം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്നിടത്ത് അതൊക്കെ എവിടെയാണ് മുക്തി? എന്തിൽ നിന്ന് മുക്തി? അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് ജ്ഞാനാത് മുക്തി, ജ്ഞാനം കൊണ്ടേ മുക്തിയുള്ളൂ എന്ന് പറയുന്നത്. ജ്ഞാനമാണ് അനുഭവം, അല്ല നമ്മുടെ സങ്കല്പത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാകുന്ന എന്തെങ്കിലും അസാധാരണമായ സർവലോക സാധാരണമല്ലാത്ത എന്തെങ്കിലും ഒരു അനുഭവമോ അതൊന്നുമല്ല ബ്രഹ്മജ്ഞാനം. അങ്ങനെ സംഭവിക്കാം ഒരു വിഷയത്തിൽ നിന്ന് തന്നെ. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും ഇന്ദ്രിയത്തിൻ്റെ ശേഷിയും ഒക്കെ അനുസരിച്ച് പലർക്കും ഉണ്ടാകുന്ന സുഖവും ദുഃഖവും വ്യത്യസ്തമായിരിക്കും. പഞ്ചസാര ആസ്വദിക്കുന്നവരാക്ക് ഉണ്ടാകുന്ന സുഖം എല്ലാവർക്കും ഒരുപോലെയല്ല, പലർക്കും പലതരത്തിലായിരിക്കും. അങ്ങനെ അത് എന്തുകൊണ്ട്? അത് അവനവൻ്റെ ഇന്ദ്രിയ ശക്തിയെയും മനസ്സിൻ്റെ യോഗ്യതയും മനസ്സാന്നിധ്യത്തെയും എല്ലാം ആശ്രയിച്ചിരിക്കുന്നു. ഏത് വിഷയാനുഭവം വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി ആ വിഷയം എത്ര വലുതായാലും ശരി, അപ്പോൾ ഒരാൾ ധ്യാനിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയോ ഒരു പ്രത്യേക അവസ്ഥയെ പ്രാപിച്ചു, അയാളുടെ അനുഭവം എന്ന് പറയുന്ന ആനന്ദ അനുഭവമോ മറ്റെന്തെങ്കിലും അനുഭവം അത് വ്യത്യസ്തമായിരിക്കും. മറ്റൊരാൾക്ക് അത് സങ്കല്പിക്കാൻ പറ്റിയതായിരിക്കത്തില്ല. ഇനി വേറൊരാൾ അതേ മാർഗത്തിലൂടെ തന്നെ പരിശീലിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന മറ്റൊരു വ്യത്യസ്ത അനുഭവമായിരിക്കും. അതെല്ലാം എന്താണ്? ഓരോരോ സാധകന്റെ അഭ്യാസത്തിന്റെ സ്വഭാവവും പരിശീലനവുമൊക്കെ അനുഭവിച്ചു വരുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളായി. അത് വ്യത്യസ്തങ്ങളായതുകൊണ്ട് തന്നെ അതൊന്നും പരമാർത്ഥമല്ല. എന്തുകൊണ്ട്? അത് ഏറ്റുകുറച്ചിലുണ്ട്. അത് ഇവിടെ പറഞ്ഞ എന്താണ്? സാധനാ പാരതന്ത്രിയും അതിനകത്തുണ്ട്. താൻ ചെയ്യുന്ന സാധനയ്ക്കനുസരിച്ചാണ് അവിടെ അനുഭവങ്ങളുണ്ടാകുന്നു. തൻ്റെ മനസ്സിൻ്റെയും തൻ്റെ കർണങ്ങളെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് സാധനാ പരതന്ത്രിയുമായിരിക്കുന്നത്. എത്ര വലിയ സുഖമായാലും ശരി അതൊന്നും സത്യമല്ല. അതുകൊണ്ട് ഇത് പഞ്ചസാര അനുഭവിക്കുന്നത് പോലുള്ള ഒരു അനുഭവമാണെന്നെല്ലാം പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, എല്ലാം വിവേകശൂന്യതയാണ്, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു അനുഭവമാണ്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നത് തത്വത്തെക്കുറിച്ചാണ്. തത്വത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് സാധനാ പാരതന്ത്രിയുമുണ്ട്. എന്തുകൊണ്ട്? ജ്ഞാനത്തിന്റെ സ്വഭാവം എപ്പോഴും ഭാഷ്യകാരൻ പറയും എന്താണ്? അത് കർത്തൃതന്ത്രമല്ല, വസ്തുതന്ത്രമാണ്. പരമാർത്ഥം ഏകമാണ്, അദ്വൈതമാണ്. ജ്ഞാനം അതിനനുസരിച്ചാണ്. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനത്തിൽ സാധനാ പാരതന്ത്രി ഉണ്ടാകത്തില്ല. സാധനയ്ക്കനുസരിച്ചുണ്ടാകുന്ന അനുഭവങ്ങളിൽ സാധനാ പാരതന്ത്രി ഉണ്ടാകും. അതൊന്നും ബ്രഹ്മാനുഭവമോ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനമോ ഒന്നുമല്ല, പക്ഷെ അതൊക്കെ എന്താണ്? വിവേകശൂന്യതയാണ്. തന്നെ മറക്കുന്നതല്ല ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്, മറിച്ച് തന്നെ അറിയുന്നതാണ്. ഒരാൾ പറയുന്നു ഞാനിങ്ങനെയിരുന്നു, എന്നെ തന്നെ മറന്നുപോയി, മിക്കവാറും ഉറങ്ങിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇയാൾ ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ഏത് നമ്മൾ പരിശ്രമിച്ച് നേടി അതിന് കൂടുതലായിരിക്കും വില, നമ്മൾ തന്നെ കൽപ്പിക്കുന്ന വില. അത് ഒരാൾ കുറേ സമയം ഇരുന്ന് പരിശ്രമിച്ചു, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി, ഒരുപാട് അഭ്യസിച്ചു, മനസ്സേകാഗ്രപ്പെട്ടല്ലോ, പക്ഷേ മനസ്സ് ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങിപ്പോയി. വളരെ അഭ്യസിച്ചതിന് ശേഷം അത് സംഭവിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്നുള്ളന്നിട്ട് പറയും ഞാൻ ഒന്നും അറിയാതെ സമാധിയിലായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെയാണ്, സമാധിയില്ലെന്നല്ല പറയുന്നു, സാധാരണ ഇതൊക്കെ സംഭവിക്കുന്നു. എന്തായാലും അങ്ങനെ തന്നെ മറന്നു, ലോകത്തെ മറന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അവിവേകമാണ്. ഇത് മറവിയല്ല, മറിച്ച് എന്താണ്, ഇത് ഉണർവാണ്. ഇവിടെ പറയും ബോധമാണ്, വസ്തുനിഷ്ഠമായ ബോധമാണ്. ഈ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും താരതമ്യം പറഞ്ഞുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെ ഭാഷ്യകാരനം പറയുന്നത്. അതുകൊണ്ട് സുഖമാണ് ബ്രഹ്മം എന്ന് ധരിച്ചു കളയുന്നത്. അത് എത്ര വലിയ സുഖമായാലും ശരി, നമ്മളതിനെ അലൗകികമെന്ന് വിളിച്ചാലും ശരി, തന്റെ അനുഭവത്തിന് വിഷയമാകുന്നുണ്ട്, അത് ലൗകികം തന്നെ. അതല്ല ബ്രഹ്മം. ലൗകികം സുഖം ബ്രഹ്മേതി പ്രതീതി സ്യാത്. ഇത്തരേതര വിശേഷതോ സുഖാത്മകം ബ്രഹ്മ ഗമേത. അതുകൊണ്ട് ഇവിടെ എന്താണോ ഖം ഖം രണ്ട് ശബ്ദങ്ങൾ പ്രയോഗിച്ചു. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കും? ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് സുഖാത്മകം എന്ന് പറഞ്ഞാൽ സുഖസ്വരൂപമാണ് ബ്രഹ്മം എന്ന് മനസ്സിലാക്കും. സുഖസ്വരൂപമാണ് ബ്രഹ്മമെങ്കിൽ അതുകൊണ്ട് എന്താ, അത് സർവസ്വരൂപമാണോ എന്ന് പറയുന്ന പോലെയുള്ളൂ, അത് വിശേഷിച്ചൊന്നുമില്ല. അല്ലെങ്കിൽ നിന്റെ സ്വരൂപമാണ് എന്ന് പറയുന്ന പോലെയുള്ളൂ, ബ്രഹ്മമാണ് നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അതെന്താ വിശേഷിച്ച്? അവിടെ ബ്രഹ്മത്തെ കുറിച്ചുള്ള വിവേകം ബോധമാണ് ഒരുവനുണ്ടാകുന്നു. അത് ആ ബോധത്തിനപ്പുറമുള്ള എന്തെങ്കിലും ഒരു അറിവോ അനുഭവമോ, അതിനപ്പുറമുള്ള എന്തെങ്കിലും അനുഭൂതിയോ നമ്മുടെ സങ്കല്പത്തിലുള്ള ഒന്നുമല്ല. പക്ഷെ ആ പേരുകളെല്ലാം ഇതിന് യോജിക്കും. എന്തുകൊണ്ട്? ഇത് പരമാർത്ഥമായ സത്യത്തെ കുറിച്ചുള്ള ബോധമായതുകൊണ്ട്. അതുകൊണ്ട് ഇതെല്ലാം അതിന് യോജിക്കും. അതാണ് പറയുന്നത് ഇവിടെ കം ഖം ശബ്ദം. ഈ രണ്ട് ശബ്ദങ്ങൾ ആകാശം എന്നുള്ള അർത്ഥത്തിലുള്ളതും സുഖം എന്നുള്ള അർത്ഥത്തിലുള്ള രണ്ട് ശബ്ദങ്ങളും പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ബ്രഹ്മം സുഖസ്വരൂപമാണ്. അതാണ് പറയുന്നത് ബ്രഹ്മം ആനന്ദസ്വരൂപമാണ്, ബ്രഹ്മം സത്സ്വരൂപമാണ്, ബ്രഹ്മചിസ്വരൂപമാണ് എന്നെല്ലാം പറയും. അവിടെ ലൗകികമായ ആനന്ദത്തെ ഗ്രഹിക്കരുത് എന്നാ പറയുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ പറയുന്നത് ഉപാസനയാണ്. ഉപാസന എന്ന് പറയുമ്പോൾ എന്താ, തത്വബോധമാണ്, ബ്രഹ്മാനന്ദ സ്വരൂപം തന്നെയാണ്. പക്ഷെ ഉപാസിക്കണമെങ്കിൽ ഗുണങ്ങൾ ആവശ്യമാണ്. ധ്യാനിക്കാൻ വിഷയം വേണ്ടേ? അതാകാം. അതിനു വേണ്ടിയിട്ട് എന്ത് പറയാം? നീ ധ്യാനിക്കുന്നതിന് ഇന്ന തന്നെ വേണമെന്നില്ല, പറയുന്നു മനസ്സിനെ ബ്രഹ്മമായിട്ട് ധ്യാനിക്കുക. വാസ്തവത്തിൽ മനസ്സല്ല, മനസ്സിന്റെയും സ്വരൂപമായിരിക്കുന്നതാണ്. പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക, അത് പറയാം സുഖത്തെ ബ്രഹ്മമായി ഉപാസിക്കുക. ഉപാസന എന്ന് പറയുന്ന കൃത്രിമമാണ്, അതൊരു ആരോപത്തെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്, അധ്യാസത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് പറയാൻ എന്താണോ, സുഖ വിശിഷ്ടമായിരിക്കുന്ന ബ്രഹ്മത്തെ ഉപാസിക്കുക. പക്ഷേ ബ്രഹ്മത്തെ എന്താണ്, സുഖസ്വരൂപമായി അറിയുക. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഉപാസിക്കുമ്പോൾ അത് സുഖ വിശിഷ്ടമാവും, അറിയുമ്പോൾ അത് സുഖസ്വരൂപമാവും. രണ്ടിനും വേർതിരിച്ചറിയുക. തത്ര ദ്വിതീയേ ബ്രഹ്മശബ്ദ അനുപാദീയമാനേ കം ഘം ബ്രഹ്മേത്യവ ഉച്യമാനേ കം ശബ്ദസ്യ വിശേഷണത്വേന ഉപയുക്തത്വ സുഖസ്യ ഗുണസ്യ അധ്യേയത്വം സ്യാത് തന്മാ ഭൂത് ഇതി ഉഭയോഃ കം ഘം ശബ്ദയോഃ ബ്രഹ്മശബ്ദ ശിരസ്ത്വം കം ബ്രഹ്മ ഘം ബ്രഹ്മ ഇതി. ഇവിടെ എന്താണ് കം ഘം ബ്രഹ്മ? അപ്പോ കം ഘം എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ബ്രഹ്മസുഖ സ്വരൂപം ഒന്ന് കിട്ടിയെങ്കിൽ പിന്നെ എന്തിനു ബ്രഹ്മശബ്ദം ഉപയോഗിച്ച് അതിന് സമാനം പറയണം. ബ്രഹ്മശബ്ദം ഉപയോഗിച്ചതുകൊണ്ട് മനസ്സിലാക്കാം സുഖവിശിഷ്ടമായിരിക്കുന്നു. സുഖം എന്ന ഗുണത്തോടുകൂടിയ സഗുണമായ ബ്രഹ്മത്തെയാണ് ധ്യാനിക്കേണ്ടത്. അതിന്റെ ഫലമുണ്ടാകും. അങ്ങനെ ആനന്ദത്തോടുകൂടിയ ബ്രഹ്മത്തെ ധ്യാനിച്ചാൽ അവന് ആനന്ദം ഉണ്ടാകും. നിരതിശയമായ ആനന്ദം അവനോ എന്ന് വെച്ചാൽ ലോകത്തിലെ സുഖങ്ങളുമായിട്ടൊന്നും താരതമ്യപ്പെടുത്തി ചെയ്യാൻ കഴിയാത്തതായ ആനന്ദത്തിന്റെ അനുഭവം മറ്റും ഉണ്ടാകും. അതാണ് ഉപാസനയുടെ ഫലമേ ആയിട്ടുള്ളൂ, തത്വജ്ഞാനമല്ല. തത്ര ദ്വിതീയെ ബ്രഹ്മശബ്ദ അനുപാതീയമാനെ ബ്രഹ്മശബ്ദത്തെ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ കം ഖം ബ്രഹ്മേ ദേവ ഉച്യമാനെ കം ഖം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കം ശബ്ദസ്യ വിശേഷണത്തിന് ഉപയുക്തത്വ കം ശബ്ദത്തെ അവിടെ കേവലം ഖമ്മിന്റെ വിശേഷണമായി പറഞ്ഞു കഴിഞ്ഞാൽ സുഖസ്യ ഗുണസ്യ അധ്യേയത്വം സ്യാത്. സുഖം ഉപാസകൻ ഇവിടെ സുഖത്തെ ധ്യാനിക്കാനാണ് പറഞ്ഞത്, അത് അധ്യേയമായി ഉപാസനയുടെ പ്രകടനമാണ്. തന്മാഭൂത് അങ്ങനെ വരാൻ പാടില്ല. ഇത്യുഭയോഹോ കം ഖം ശബ്ദയോ ബ്രഹ്മശബ്ദ ശിരസ്ത്വം രണ്ടിന്റെയും രണ്ട് ശബ്ദങ്ങളുടെയും ശിരസ് എന്ന് വെച്ചാൽ അതിനുശേഷം ബ്രഹ്മത്തെ കൂടി നിർദ്ദേശിച്ചു. കം ബ്രഹ്മ ഖം ബ്രഹ്മ കമ്മിന് ശേഷം ബ്രഹ്മം ഖമ്മിന് ശേഷം ബ്രഹ്മം ഇത് ധ്യാനിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടം ഹി സുഖസ്യാഭി ഗുണസ്യ ഗുണിവധ്യേയത്വം അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. എന്താണോ എങ്ങനെയാണോ സുഖം ഉള്ള ഒന്നിനെ ധ്യാനിക്കുന്നത് അതുപോലെ സുഖത്തെയും ധ്യാനിക്കാൻ മനുഷ്യൻ ഇഷ്ടപ്പെടും. സുഖമെല്ലാവർക്കും ഇഷ്ടമല്ലേ, ഇഷ്ടമായതിനെ ധ്യാനിക്കും. അപ്പോ അതുകൊണ്ടാണ് ദ്വൈതികൾ പറയുന്നത് എന്താണ് അനന്ത കല്യാണ ഗുണ നിധിയാണ് ഈശ്വരൻ. അങ്ങനെയുള്ള ഈശ്വരനെ വേണം ധ്യാനിക്കേണ്ടത്. അല്ലെങ്കിൽ നിർഗുണമായ ബ്രഹ്മത്തെ എങ്ങനെ ധ്യാനിക്കും? ധ്യാനിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോ ബ്രഹ്മത്തെ ഈശ്വരനെ അനന്ത കല്യാണങ്ങളെ നിധിയായി കണ്ടുകഴിഞ്ഞാൽ ഈശ്വരനെ ഒരാൾക്ക് ഉപാസിക്കാൻ കഴിയുമെന്ന് പറയുന്നത് സത്യമാണ്. ഉപാസനയ്ക്ക് അത് ആവശ്യമാണ്. അദ്വൈതം അത് സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതം അതിന് വിരോധം പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഇഷ്ടമുള്ള ഒന്നിനെ ഒരാൾക്ക് ഉപാസിക്കാൻ കഴിയും. ഇഷ്ടമായിരിക്കുന്നത് സുഖമാണ്. അപ്പൊ സുഖസ്വരൂപന അല്ലെങ്കിൽ സുഖമെന്ന ഗുണത്തോടുകൂടിയവനാണ് ഈശ്വരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധ്യാനിക്കാൻ എളുപ്പമാണ്, ധ്യാനിക്കാൻ താല്പര്യവും വരും. അപ്പൊ അങ്ങനെയുള്ള ധ്യാനത്തിൽ നിന്ന് ഒരാൾക്ക് ആനന്ദവും കിട്ടും. അതൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. എന്റെ ഫലമായ ആനന്ദപ്രാപ്തി അതാ ഇതാണ്. ആനന്ദത്തെ ദുഃഖത്തെ ധ്യാനിച്ചാൽ ദുഃഖം വരുമെങ്കിൽ ആനന്ദത്തെ ധ്യാനിച്ചാൽ ആനന്ദവും വരും. ഇതെല്ലാം അദ്വൈതത്തിൽ സമ്മതമായ കാര്യമാണ്. അതുകൊണ്ട് സഗുണ ഉപാസനയെ എങ്ങനെയാണോ ദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ അദ്വൈതി സ്വീകരിച്ചിരിക്കുന്നു. അതിലൊന്നും ഇല്ല. പക്ഷെ അവർ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. ദ്വൈതികൾ പറയുന്ന എന്താണോ നിർഗുണമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ അതിനെ ഉപാസിക്കുന്നതിലും നല്ലത്. കാരണം നിർഗുണം എന്ന് പറയുമ്പോൾ രസശൂന്യം, നീരസം. അതിനെ എങ്ങനെ ഉപാസിക്കും? ഉപാസിക്കാൻ കഴിയത്തില്ല. കാരണം ആനന്ദം ഉപാസിക്കാൻ ആനന്ദം വേണ്ടേ? ബ്രഹ്മത്തെ നിർഗുണമെന്ന് പറയുന്നു. ഇനി അത് ആനന്ദ സ്വരൂപം എന്ന് പറഞ്ഞാലും അവിടെ ആനന്ദം വിഷയമാകുന്നില്ല, ഫലത്തിലത് നീരസമാണ്. അപ്പൊ നീരസമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിനും നല്ലത് വല്ല ശ്മശാനത്തിലും പന്നിയായോ കുറുക്കനായോ ഒക്കെ ജീവിക്കുന്നത് ജനിക്കുന്നതാണെന്നാണ്. എന്നുവെച്ചാൽ അത് അത്രയും വിരസമായി എന്നാണ് അവർ പറയുന്നത്. കാരണം ഒരു രസം വേണമെന്നുണ്ടെങ്കിൽ സഗുണമായ ബ്രഹ്മത്തെ തന്നെ ധ്യാനിക്കണം, അപ്പോഴേ ആനന്ദം അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ നിർഗുണമായ ബ്രഹ്മത്തെ ഒരിക്കലും ഉപാസിക്കാൻ കഴിയത്തില്ല, അത് വ്യർത്ഥമാണെന്നാണ് തോന്നുന്നതെന്നാണ് എൻ്റെ താല്പര്യം. അത് മനസ്സിന് പോലും വിഷയമല്ല, പിന്നെ എങ്ങനെ അതിനെ ഉപാസിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, അങ്ങനെ പറയുന്നു. അവർ പറയുന്ന ആക്ഷേപം ശരിയാണ്. ബ്രഹ്മത്തെ നിർഗുണമായി നിർദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ അതിന് സുഖ വിശിഷ്ടമായിട്ടല്ല, സുഖസ്വരൂപമായിട്ടാണ്. അത് ഉപാസിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ജ്ഞേയമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്, അറിയാൻ വേണ്ടിയിട്ടാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ സഗുണമായിരിക്കുന്ന ബ്രഹ്മത്തെ ധ്യാനിച്ച് കഴിഞ്ഞാൽ അവന് ആനന്ദപ്രാപ്തി ഉണ്ടാകി എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ആനന്ദപ്രാപ്തിയല്ല ഇവിടെ പറയുന്നു. ഇവിടെ നിർഗുണമായ ബ്രഹ്മത്തിന്റെ ജ്ഞാനം കൊണ്ടൊരുവൻ ഉണ്ടാകുന്ന കൃതകൃത്യതയാണ് മുക്തി. രണ്ടും രണ്ടാണ്. കുണ്ടലിനിയെ ഉപാസിക്കുന്നുവൻ പറയുന്നു, ആ ഉപാസനയുടെ ഫലമായി അവന് സഹസ്രാര പത്മത്തിൽ നിന്നുള്ള അമൃതത്തിന്റെ ഒഴുക്ക് അനുഭവപ്പെടുന്നു പറഞ്ഞാൽ അത് വേറെയാണ്. ഗുരുവിന്റെ സാധന അതിന്റെ ഫലമായി അയാൾ അവകാശപ്പെടുന്ന ഒരു ആനന്ദാനുഭവം, അത് മറ്റൊരു കാര്യമാണ്. അദ്വൈതനെ നിഷേധിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഹഠയോഗി പറയുന്നു, അയാൾ ഇങ്ങനെ യോഗാഭ്യാസം ചെയ്യുമ്പോൾ ക്രിയകളെല്ലാം കഴിയുമ്പോൾ അയാൾക്ക് അങ്ങനെ വലിയ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതും അദ്വൈതിക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. ദ്വൈതി പറയുന്നു, ആനന്ദത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആനന്ദ അനുഭവം ഉണ്ടാകുക, അതിനെയും നിഷേധിക്കുന്നില്ല. പക്ഷേ നിർഗുണ ബ്രഹ്മത്തെ അദ്വൈതി ഇവിടെ പറയുന്നത് അതിനെ പരമാർത്ഥ തത്വമായിട്ടാണ്, അത് ജ്ഞേയമായിട്ടാണ് നിർദ്ദേശിക്കുന്നത്, അത് പരമാർത്ഥത്തിന്റെ സ്വരൂപമാണ്. ആ അനുഭവം, അറിവ് അല്ലെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് കൃതകൃത്യതയ്ക്കാണ് കാരണമായിരിക്കുന്നത്, അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള സാദൃശ്യമായ ഏതെങ്കിലും അനുഭവത്തിനല്ല. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടെ താരതമ്യപ്പെടുത്തിയിട്ട് ഒന്നിൽ മറ്റൊന്ന് വേണമെന്ന് ധരിക്കുന്നതാണ് അബദ്ധം. രണ്ടും വേർതിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അത് പറയുന്നത്. സാധന പറയാറില്ലേ, പഞ്ചസാരെ അറിഞ്ഞാൽ പോരാ, അത് അനുഭവിക്കണമെന്ന്. അത് സഗുണ ഉപാസനകളെ സംബന്ധിച്ചൊക്കെ അത് ശരിയാണ്. ഈശ്വരനിൽ ആനന്ദമുണ്ടെന്ന് അറിഞ്ഞാൽ പോരാ, ഈശ്വരനെ ഉപാസിച്ചിട്ട് ആനന്ദത്തെ അറിയണം പറയുന്നത് ശരിയാണ്. പറയും, എനിക്ക് പഞ്ചസാരയുടെ സ്വരൂപമാകാനല്ല ഇഷ്ടം, മറിച്ച് എന്താണ്, പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ശരിയാണ്. പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരാൾക്ക് ഇഷ്ടമെങ്കിൽ അത് അനുഭവിക്കുന്നത് തന്നെയാണ്. ഒരാളുടെ ഇഷ്ടത്തെ വേറൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് ആ പറയുന്ന രണ്ടും വ്യത്യസ്തമാണ്. ഇവിടെ പറയുന്നത് എന്താണ്, പഞ്ചസാരയുടെ ആനന്ദത്തെ കുറിച്ചല്ല പറയുന്നു, നിന്റെ സ്വരൂപം തന്നെ എന്താണ്, അത് നിത്യമുക്തമാണ്, അതാണ് അവിടെ ആനന്ദം എന്ന് പറയുന്നത്. അതിന് അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദങ്ങളുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ളതല്ല, നിരതിശയമാണത്, അത് നിന്റെ സ്വരൂപം തന്നെ. അപ്പോ എന്തു ചെയ്യണം, അത് ബോധിക്കുക അത്രയുള്ളൂ. നിന്റെ മുക്തിയെ ബോധിക്കുക, നിന്റെ മുക്തിയാണ് ആനന്ദം. ആ ബോധം നിനക്ക് കൃതകൃത്യതയെ നൽകുന്നു. അതിന് ബോധത്തിനപ്പുറം മറ്റൊന്നിന്റെ ആവശ്യമുണ്ട്. ബോധത്തിനപ്പുറം ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമുണ്ട്. നീ പഞ്ചസാരയോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അനുഭവമൊന്നുമല്ല. അതെല്ലാം എന്താണ്? വിഷയഭാവത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് ഈശ്വരനെ സംബന്ധിച്ച് പറഞ്ഞാലും ശരി, അവിടെയും വരും വിഷയഭാവം. ഇത് അത്തരം ഭാവമില്ലാത്ത നിർവിഷയമായ പരമാർത്ഥ തത്വമാണ്. ആ ബോധം നിന്നിൽ പ്രകാശിക്കുക, ഇതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ശ്രുതി ഉപദേശിക്കുന്ന അതാണ്. അതുകൊണ്ട് ഇത് രണ്ടും വേറെ വേറെയാണ്. ഈ രണ്ടിന്റെയും സന്ദർഭം വന്നതുകൊണ്ട് പറഞ്ഞാണത്. അതുകൊണ്ട് പറയുന്നു, ഇവിടെ ഉപാസനയെ കുറിച്ച് പറയുമ്പോൾ ഗുണം ധേയമാണ്. അതുകൊണ്ട് ഇവിടെ വിശേഷണമായി, ബ്രഹ്മവിശേഷണമായി സുഖത്തെ നിർദ്ദേശിച്ചു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സുഖം ധേയമല്ലാതെയായി തീരും. തന്മാഭൂത് അങ്ങനെ വരാൻ പാടില്ല. ഇത്യുഭയോഹോ കം ഖം ശബ്ദയോഹോ ബ്രഹ്മശബ്ദ ശിരസ്വം കം ബ്രഹ്മ ഖം ബ്രഹ്മ ഇതി. അപ്പോൾ ഇത് ഉപാസനയുടെ സന്ദർഭങ്ങളിൽ എന്താണ് ഉപാസന, എന്താണ് ഉപാസനയുടെ ഫലം, അവിടെ ആനന്ദം എന്ന് പറയുന്ന എന്താണ്, അത് എവിടെ അനുഭവിക്കുന്നത്, അത് സമാധിയിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അദ്വൈതം എന്ന് അതുമായിട്ട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുമ്പോഴാണ് അത് കൂടുതൽ വ്യക്തമാകുന്നത്. എന്താണ് ഇതിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ തെറ്റിദ്ധാരണകളിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് തെറ്റിദ്ധാരണകളുടെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ പരമാർത്ഥം അറിയാൻ വയ്യാതെ മറ്റുള്ളവരുടെ മനസ്സിൽ അദ്വൈതം എന്ന് പറഞ്ഞു എന്തൊക്കെ അബദ്ധങ്ങളാണ് മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ വിവേകം ആവശ്യമാണ്. എന്താണ് ഉപാസന, എന്താണ് അതിന്റെ കാര്യങ്ങൾ, എന്താണ് അദ്വൈതം, എന്താണ് അദ്വൈതബോധം. ഈ വിവേകം എന്ന് പറയുന്നത് ഇല്ല ഇപ്പോൾ. എന്നുവെച്ചാൽ പലർക്കും പലയിടത്തും അതില്ല, ഉണ്ട്, ഉള്ളിടത്ത് അതുണ്ട്, എല്ലായിടത്തും ഇല്ലെന്നല്ല പറയും. ഇപ്പോൾ ഉപാസന സന്ദർഭം നമ്മൾ ചർച്ച ചെയ്യുന്നുകൊണ്ട് വരുന്ന ഒരു ഗുണം ഇതാണ്. അതിൽ നിന്നും വേർതിരിച്ച് അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കും. അദ്വൈതത്തിന്റെ സന്ദർഭം ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു ഗുണം എന്താണ്? ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന ഉപാസന, ഉപാസനയുടെ ഫലങ്ങൾ എന്താണ് എന്ന് അതിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കും. ചൊല്ല് പറയാറുണ്ട്. അങ്ങനെ ഒരു നമ്മൾ വേർതിരിച്ച് വ്യക്തമായി നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ചൊല്ല് പറയുന്നുണ്ട്, ഇതാണ് അദ്വൈത ബോധം, ഇതാണ് ഉപാസന എന്നുള്ള ആ വേർതിരിവ്, അതിൻ്റെ വ്യക്തമായ ബോധം ഉള്ളിൽ വരുമ്പോൾ വല്ലതും പറയുന്നത് അപ്പോൾ ഉപാസനയോട് താല്പര്യമേ തോന്നുന്നില്ല എന്നാണ് ചൊല്ല് പറയുന്നു. ഉപാസനയോട് താല്പര്യം തോന്നുന്നില്ല. ഞാൻ പറയുന്നു, നീ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് പറയുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എന്താണ് തത്വം എന്നുള്ള ബോധിക്കുന്നു. തത്വം ബോധിക്കുന്ന മനസ്സിൽ പിന്നെ ഉപാസനയോട് താല്പര്യം വരത്തില്ല. പിന്നെ ബലം പ്രയോഗിച്ച് അവൻ ഉപാസനയെ കൊണ്ടിരിക്കാൻ ആർക്കും കഴിയത്തില്ല, ഇരിക്കത്തില്ല. രണ്ടാം ക്ലാസ്സിലെത്തി അവനെ പിടിച്ച് ഒന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി അവൻ ഇരിക്കൂ. അവൻ പറയും, ഇതല്ല എന്റെ ക്ലാസ് എന്ന് പറയാം, രണ്ടാം ക്ലാസ്സിലേക്ക് പോകും. എന്തുകൊണ്ട്? അത് അവൻ അർഹിക്കുന്നതാണ്. അവൻ ഒന്നാം ക്ലാസ് പാസ്സായതാണ്. അപ്പൊ രണ്ടാം ക്ലാസ് അവൻ അർഹിക്കുന്നതാണ്. അവൻ അർഹിക്കുന്നിടത്ത് അവൻ ഇരിക്കും. അവനതിനെ കുറിച്ച് ബോധം വന്നു കഴിഞ്ഞു. അപ്പോൾ ഉപാസനയിലേക്ക് പിന്നെ പറ്റുന്നില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയില്ല. ആർക്കാണോ ഇതിനെക്കുറിച്ച് ശരിയായ ബോധം വരുന്നത് അവൻ അതിൽ തന്നെ നയിക്കും. എന്തുകൊണ്ട്? അത് തന്നെ അവന് വേണ്ട കൃതകൃത്യതയെ കൊടുക്കും. അപ്പോ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. ആ ശ്രോതാവിനെ അദ്വൈത പ്രതിഷ്ഠിതനാക്കണം, അതിൽ തന്നെ അവനെ ഉറപ്പിക്കണം. പരമാർത്ഥ ബോധം തന്നെ അവനുണ്ടാകണം, ബാക്കിയെല്ലാം തള്ളിക്കളയണം. ആ നിർബന്ധമാണ് നമ്മൾ ഈ ചർച്ചകളിലെല്ലാം കാണുന്നത്. അതാണ് ഈ ഉപാസനയെക്കുറിച്ച് ഇങ്ങനെ ദീർഘമായി ചർച്ച ചെയ്യുന്നത്. എന്തിനുപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു? താൻ എവിടെയാണ് നിൽക്കുന്നു തിരിച്ചറിയാൻ വേണ്ടി തന്നെ. ഉപാസനയെ സംബന്ധിച്ച് തനിക്കൊരു ഭ്രമവും വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ പറയുന്ന പരമാർത്ഥ ബോധത്തെ സംബന്ധിച്ച് ഒരുവനൊരു ഭ്രമവും വരാൻ പാടില്ല. രണ്ടും ഭാഷകാരന് ഇതുണ്ട്. അതുകൊണ്ട് ബ്രഹ്മസൂത്രത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണോ അദ്വൈതത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. ഈ ഉപാസനയെ കുറിച്ച് ഇവിടെ ഉപനിഷത്തുകളിൽ അങ്ങനെയല്ല, ശ്രുതിയിൽ അവിടെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ ഉപാസനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് ഉപാസനയാണ്. വേറൊരു ഭാവം വരുമ്പോഴത്തേക്ക് എന്താണ്, ആ ഇത് തത്വജ്ഞാനമാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് വേർതിരിച്ചു പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ല, തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഓരോ അധികരണത്തിന്റെയും താല്പര്യം എന്താണ്, ഓരോ അധികരണത്തിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുക. അതിന് ഉപാസനയുടെ അധികരണമായാലും ശരി, ഉപാസനയെ കുറിച്ച് പറയുന്നിടത്തായാലും ശരി, ഇതാണ് തത്വം പരമാർത്ഥം എന്ന് പറയും. പിന്നെ ഉപാസനയെ കുറിച്ചും പറയും. അവ രണ്ടും വേർതിരിച്ചറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ പറയുന്നു എന്താണ്, ഇത് ഉപാസ്യമായ ബ്രഹ്മം, ഇത് ജ്ഞേയമായ ബ്രഹ്മം. സുഖവിശിഷ്ടമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് ഉപാസ്യമാണ്, സുഖസ്വരൂപമായ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അത് ജ്ഞേയമാണ്. ഈ സന്ദർഭ ഉപാസനയുടെ ആയിക്കോട്ടെ, വിരോധമില്ല, പക്ഷെ അവിടെ എന്താണ് പരമാർത്ഥമെന്നും അറിയില്ല. അതാ അത്തരത്തിലൊരു വിവേചനം എല്ലാ ഉപാസനയുടെ പ്രകടനങ്ങളിലും ഭാഷ്യകാരം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഒഴിവാക്കാൻ കഴിയാത്തത്. ഉപനിഷത്തിൽ വന്ന ഉപാസന പ്രകടനങ്ങൾ നമ്മൾ വിട്ടു, കാരണം അവിടെ മറ്റ് ചർച്ച കൂടുതലില്ല, അതിന് പ്രത്യേക പ്രകടനം വരുന്നു. അധികരണങ്ങൾ അങ്ങനെയല്ല, ബ്രഹ്മസൂത്ര അധികരണങ്ങൾ ഇത് രണ്ടും ഒരേപോലെ പോകും. അതും ആരെ ഉദ്ദേശിച്ചിട്ടാണ്, വാസ്തവത്തിലൂടെ ഉപാസകനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഇവിടെ ഭാഷകാരന്റെ താല്പര്യം ഇതേ ഉള്ളൂ, ഒരുവന് തത്വബോധം ഉണ്ടാവുക, അവന് കൃതകൃത്യത, അവന് അനുഭവമായി വരിക, പിന്നെ അത് ഉപാസനയുടെ നാനാ കാര്യങ്ങൾ പഠിപ്പിച്ചവന് അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല അത് പറയുക. ചില സന്ദർഭങ്ങളിൽ പറയും എന്താണോ ഇത് ഗ്രഹിക്കുന്നതിന് അത് സഹായകമാകുമെങ്കിൽ നല്ലത്, മുഖ്യം ഇതാണ്. അവസാന ഭാഗത്തൊക്കെ ഉപാസനയെ കുറിച്ച് വളരെ ദീർഘമായി ചർച്ച ചെയ്യും. ഇത് കൂടാതെ ഇഷ്ടം ഹി സുഖസ്യാഭിഗുണസ്യ ഗുണവത് ഗുണിവദ്ധേയത്വം. എങ്ങനെയാണോ ഈശ്വരനെ ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരന്റെ കല്യാണ ഗുണങ്ങളെയെല്ലാം ധ്യാനിക്കുന്നതും ഇഷ്ടമാണ്. എന്തിനാ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നത്? ഈശ്വരൻ ആനന്ദമുള്ളവനാണെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഈശ്വരൻ ദുഃഖരൂപനാണെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടും? അതല്ല. അവരുടെ സുഖത്തെ ധ്യാനിക്കുന്നു ഇഷ്ടമാണ്, ഈശ്വരനെ ധ്യാനിക്കുന്ന പോലെ. ഈ ദൈവം വാക്യപക്രമേ സുഖവിശിഷ്ടം ബ്രഹ്മോപദിഷ്ടം. അതുകൊണ്ടെന്നാണ് ഇവിടെ ഈ പ്രകടനത്തിന്റെ തുടക്കത്തിൽ സുഖവിശിഷ്ടമായ ബ്രഹ്മത്തെ നിർദ്ദേശിച്ചു. പ്രത്യഞ്ച ഗർഭപത്യാദി അഗ്നേഹ ഖം ഖം മഹിമ സ്വം സ്വം മഹിമാൻ ഉപദേശ്യ ഏഷ സ്വമ്യത്തെ അസ്മാത് വിദ്യാത്മവിദ്യ വ്യക്തി ഉപസംഹരന്ത പൂർവത്ര ബ്രഹ്മ നിർദ്ദിഷ്ടമിതി ജ്ഞാപയന്തി. ഇവിടെ ഈ അഗ്നികൾ അവരവരുടെ മഹിമകളെ കുറിച്ച് പറയുന്നു. അഗ്നി എങ്ങനെയാണ്? ആദ്യം ഗർഹപത്യ അഗ്നി പറഞ്ഞു, പൃഥിവി, അഗ്നി, അന്നം, ആദിത്യൻ, ഇതാണ് എന്റെ വിഭൂതികൾ. ഇതിൽ ആ ആദിത്യനിലിരിക്കുന്ന ചൈതന്യമുണ്ടല്ലോ, അതായിട്ട് എന്നെ ഉപാസിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഗർഹപത്യം. രണ്ടാമത് പറയുന്ന അന്വാഹാരി പചനം അല്ലെങ്കിൽ ദക്ഷിണാഗ്നി, അത് പറയുന്ന എന്താണ്? ആപ്പ്, ജലം, ദിശ, ദിക്ക്, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ഇവയൊക്കെ എൻ്റെ വിഭൂതികളാണ്. അതിൽ ആ ചന്ദ്രനിലിരിക്കുന്ന ആ പ്രകാശമുണ്ടല്ലോ, ആദിത്യനും പ്രകാശമാണ്, ആ പ്രകാശമായി എന്നെ ഉപാസിക്കുക. അഗ്നി രണ്ടും പ്രകാശമല്ലേ. മൂന്നാമത് ആഹ്വിനി അഗ്നി പറയുന്നതാണ്, പ്രാണൻ, ആകാശം, ദ്വിലോകം, വിദ്യുത്, ഇതെല്ലാം എൻ്റെ വിഭൂതികളാണ്. ഇതിൽ ആ വിഭൂതി, ആ വിദ്യുത്തിൽ ഇരിക്കുന്ന ഒരു പ്രകാശമുണ്ടല്ലോ, എന്നെ ആ പ്രകാശമായി ഉപാസിക്കുക എന്ന് പറയും. അപ്പൊ ഇവിടെ ഈ അഗ്നികൾ എന്ന് പറയുന്നത് വേദിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അഗ്നിയാണ് അഗ്നിഹോത്രി. കെടാതെ സൂക്ഷിക്കുന്നതാണ് മരണം വരെ. ആ അഗ്നി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ദേവതകൾ സംസാരിക്കുകയാണ്. ആ ദേവതകൾ ഉപദേശിക്കുകയാണ്, പറയുന്നു ഈ കാണുന്ന ആദിത്യനിലെ പ്രകാശം, ചന്ദ്രനിലെ പ്രകാശം, വിദ്യത്തിലെ പ്രകാശം, ഇതെല്ലാം ഞാൻ തന്നെയാണ്. സാമാന്യബുദ്ധിയോട് ഗ്രഹിക്കും. അങ്ങനെ എന്നെ ഉപാസിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉപാസനയെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, സ്വം സ്വം മഹിമാൻ ഉപദേശി, അവരവരുടെ മഹിമകളെക്കുറിച്ച് ഉപദേശിച്ചിട്ട്, ഏഷാസുമ്യ അല്ലയോ പ്രിയപ്പെട്ടവനെ, അസ്മാൻ വിദ്യാം, നീപ്പോ ഞങ്ങളിൽ നിന്ന് വിദ്യയെ ഗ്രഹിച്ചു, ഉപാസനയെ ഗ്രഹിച്ചു, എങ്ങനെയാണ് അഗ്നി ഉപാസിക്കേണ്ടത്? എന്താ അങ്ങനെ പറയാൻ കാരണം? 12 വർഷം ഈ ബ്രഹ്മചാരി അഗ്നിയെ സംരക്ഷിച്ചു, അഗ്നിയെ സേവിച്ചു. പക്ഷെ അതൊരു ഉപാസനയാണ്, പക്ഷെ അവിടെ പൂർണ്ണമായ ഉപാസനയായില്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ അഗ്നി ദേവതകൾ ഉപദേശിച്ചതുപോലെ അഗ്നി ഉപാസിച്ചില്ല. പഴയകാലത്ത് ബ്രഹ്മചര്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ അഗ്നി ഉപാസന എന്ന് പറയും. ബ്രഹ്മചര്യ ജീവിതത്തിന് തന്നെ അഗ്നി ഉപാസന എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ബ്രഹ്മചര്യ കാലത്ത് ഇയാളുടെ പ്രധാനമായ ജോലി എന്ന് പറയുന്നത് അടുക്കളയിൽ അഗ്നി ഉപാസിക്കുകയല്ല, ഇത്തരം വേദികളിൽ അഗ്നിയെ സ്ഥാപിച്ചിട്ട് അവിടെ അഗ്നിഹോത്രാദി എന്താണോ ബ്രഹ്മചാരിക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, അതിനെ സംരക്ഷിക്കുക, അതെല്ലാമാണ്. അതാണ് മുഖ്യമായ കർമ്മം. അതുകൊണ്ട് പറയുന്നത് അഗ്നി ഉപാസനയാണ് ബ്രഹ്മചര്യം. ഇവിടെ അഗ്നിയിൽ പറയുന്നു അതുപോലെ, നീ അങ്ങനെ സംരക്ഷിച്ചാൽ പോരാ, പിന്നെയോ എന്താണ് ഞങ്ങളുടെ വിഭൂതികൾ എന്ന് മനസ്സിലാക്കി അതിൽ ഉപാസിക്കുക, ധ്യാനിക്കുക ഈ പ്രകാശത്തെ. അങ്ങനെയുള്ള ആ വിദ്യ ഉപദേശിച്ചത്തെ അസ്മാദ് വിദ്യാം പറഞ്ഞു, ആത്മവിദ്യാച്ച. ഇതുകൂടാതെ എങ്ങനെയാണോ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അതും ഞങ്ങൾ പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞത്, കം ബ്രഹ്മ ഖം ബ്രഹ്മ. ബ്രഹ്മത്തെ ഉപാസിക്കുന്നതും പറഞ്ഞു തന്നത് ബ്രഹ്മവിദ്യ. വിദ്യ എന്ന് പറയുന്ന രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും, ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ, ഉപാസന എന്നുള്ള അർത്ഥത്തിൽ. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു തന്നു. പ്രത്യേകം ജാഗാർഹപത്യാദി അഗ്നിഹ്യാസം സ്വം മഹിമാന ഉപദേശ്യ സ്വമ്യത്തെ അസ്മാദ് വിദ്യ വിദ്യാച്ച വ്യത്യുപസംഹരന്ത. ഇതവസാനം പറഞ്ഞു നിർത്തുന്നതാണ്. പൂർവത്ര ബ്രഹ്മം നിർദ്ദിഷ്ടം ഇതി ഞാവി. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കേവലം അഗ്നിവിദ്യയെ അഗ്നി ഉപാസനയെ മാത്രമല്ല ഉപദേശിച്ചത്, ബ്രഹ്മോപാസനയും നിർദ്ദേശിച്ചു. ഇവിടെ ഉപാസ്യമായിരിക്കുന്നത് പരമാത്മാവാണ്. ആചാര്യസ്തത്തെ ഗതിമക്ത ഇതിച്ച ഗതിമാത്ര അഭിധാന പ്രതിജ്ഞാന അർത്ഥാന്തര വിവക്ഷം. അത് കഴിഞ്ഞിട്ട് പറയുന്നു, ഉപദേശിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്റെ ആചാര്യൻ പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പൊ വരും. വാസ്തവത്തിൽ ഇതൊക്കെ ആചാര്യനാണ് പറഞ്ഞു തരേണ്ടത്, പക്ഷെ ആചാര്യൻ പറഞ്ഞു തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തരികയാണ്. പക്ഷെ ഇനി ഇതിനൊരു ഗതി എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, അത് ആചാര്യസ്തുത്തെ വക്ത ആചാര്യൻ നിനക്ക് പറഞ്ഞു തരും. അർച്ചരാദി മാർഗത്തെക്കുറിച്ച്, ഉപാസകൻ പോകുന്ന മാർഗമുണ്ട്, ആ മാർഗവും ഉപാസനയുടെ ഭാഗമാണ്, അതുകൊണ്ട് അത് ആചാര്യൻ പറഞ്ഞു തരും എന്ന് പറഞ്ഞിരിക്കുന്നോണ്ട് ഗതി പറയൂ എന്ന് പറയുന്നോണ്ട് ഇവിടെ മറ്റു വിഷയങ്ങളൊന്നും പറയുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഉപാസ്യമായിരിക്കുന്നത് പരമാത്മാവാണെന്ന് ഇവിടെ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്, മറ്റൊന്നും ഉപാസ്യമായി നിർദ്ദേശിക്കുന്നില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഗതി മാത്ര വിധാന പ്രതിജ്ഞാനാർത്ഥം അർത്ഥാന്തര വിവക്ഷം വാരയതി. മറ്റ് വിവക്ഷകളൊന്നും ഇവിടെ ഇല്ല, മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതിനിവിടെ നിഷേധിക്കുന്നു. അതെല്ലാം പറയുന്നത് ശ്രുതിയുടെ താല്പര്യത്തെ കണ്ടുപിടിക്കണം. വിവക്ഷ എന്ന് പറയുന്നത് താല്പര്യമാണ്. അപ്പൊ അതിന്റെ താല്പര്യം എന്തെന്ന് ഭാഷകാരൻ ഇങ്ങനെ ചികഞ്ഞ് ചികഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മറ്റ് താല്പര്യങ്ങളെ പറയാൻ പറ്റും. ഈശ്വര ഉപാസനയാണ് ഇവിടെ പറയുന്നത്. യഥാ പുഷ്കര പലാശ ആപൂന ശൃഷ്യന്തേ ഏവം ഏവം വിധി പാപം കർമ്മന ശൃഷ്യന്തേ. അങ്ങനെ ശ്രേഷ്ഠമായ ഉപാസനകളുണ്ട്. ആ ഉപാസന എന്ത് ചെയ്യുന്നു? ആ ഉപാസനയിലൂടെ അർച്ചരാദി മാർഗത്തിലൂടെ നേരെ ഹിരണ്യഗർഭ ലോകത്ത് ചെന്നു. ഹിരണ്യഗർഭനെന്ന് പറയുന്നതോ സർവവിഭൂതികളോടും കൂടിയിരിക്കുന്ന ആളാണ്, കാര്യബ്രഹ്മമാണ്. അവിടെ ചെന്നിട്ട് അവനെന്താ ആ ഹിരണ്യഗർഭസ്വരൂപം എന്താണെന്ന് അറിഞ്ഞ് ഹിരണ്യഗർഭനെ പ്രാണോപാധിയോടും കൂടി മറ്റും ഉപാസിച്ചിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ ഹിരണ്യഗർഭ ലോകത്ത് ചെന്ന് ഹിരണ്യഗർഭന സ്വരൂപ സാക്ഷാത്കാരത്തിൽ അവൻ മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ്. അപ്പൊ അതിനുള്ള മാർഗവും അതിനുള്ള വഴികളുമെല്ലാം ശ്രേഷ്ഠമാണ്. അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്ന യഥാ പുഷ്കര പലാസ താമരയില ആപ്പോവിന് ശ്രഷ്യന്റെ അതിൽ ജലം പറ്റാതിരിക്കുന്നത് പോലെ താമരയിലയിൽ വെള്ളം പറ്റാതിരിക്കുന്ന പോലെ ഏവം വിധി ഇങ്ങനെയുള്ള ഉപാസന ചെയ്യുന്നവനെ പാപം കർമ്മന ശ്രഷ്യന്തി പാപകർമ്മങ്ങളൊന്നും അവനെ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അനേക ജന്മങ്ങൾ കടന്നുപോയി, അനേക ജന്മങ്ങളിൽ പാപവും പുണ്യവും എല്ലാം സഞ്ചയിച്ചു, ഇതാണ് അവന്റെ അറിവ്. അനേക ജന്മങ്ങളിലൂടെ പാപവും പുണ്യങ്ങളും സഞ്ചയിച്ചവനാണ്. ഇനി ഇത് ഈ പാപപുണ്യ ഫലങ്ങളെ അനുഭവിച്ച് തീരണമെങ്കിലും അനേക ജന്മങ്ങൾ വേണം. അനേക ജന്മങ്ങൾ അനുഭവിച്ചേ തീരത്തുള്ളൂ എന്ന് കരുതിയിരിക്കുന്നവനാണ് ഉപാസനയിലേക്ക് വരുന്നത്. ഉപാസന കൊണ്ടെന്ത് വരുന്നു? അവിടെ പറയുന്നു, നീ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന അനേക ജന്മങ്ങളിലെ പാപപുണ്യ ഫലങ്ങളൊന്നും നീ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അന്നും തന്നെ എന്തുകൊണ്ട്? ഉപാസനയുടെ ഫലമായി അർച്ചരാദി മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്കാണ് പോകുന്നത്. അവിടെ പാപപുണ്യങ്ങളൊന്നും ബാധിക്കത്തില്ല, അവിടെ ജ്ഞാനം കൊണ്ട് മുക്തിയെ നേടുകയാണ്. ഈ ലോകത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോഴാണ് പാപപുണ്യങ്ങൾ ബന്ധിക്കുന്നത്, ഇവിടെ അത് സംഭവിക്കത്തില്ല. അതിനുവേണ്ടിയിട്ടാണ് പറഞ്ഞത്. പുഷ്കര പലാശ പലാശ ആപോന ശ്രഷ്യന്ത ഏവം ഏവം വിധി പാപം കർമ്മ നശ്രഷ്യത ഇതി അക്ഷിസ്ഥാനം പുരുഷം വിജാനത പാപേന അനുപഘാതം ബ്രുവൻ. പാപം അവനെ കീഴ്പ്പെടുത്തുന്നില്ല, പാപം കൊണ്ടവന് ദോഷം സംഭവിക്കുന്നില്ല, പാപം കൊണ്ടവന് നാശം സംഭവിക്കുന്നില്ല. അക്ഷി സ്ഥാനിയായിരിക്കുന്ന ആ പരമാത്മാവിനെ വിജാനതഹ ഉപാസിക്കുന്നവന് ബ്രുവൻ അക്ഷിസ്ഥാനസ്യ പുരുഷസ്യ ബ്രഹ്മത്വം ദർശി. അത് പറയുന്ന എന്താണ്? അക്ഷിസ്ഥാനിയായിരിക്കുന്ന പുരുഷൻ പരമാത്മാവ് തന്നെയാണ്. തസ്മാത് പ്രകൃതസ്യവ ബ്രഹ്മണോ അക്ഷിസ്ഥാനതാം സംയത് വാമത്വാദി ഗുണതാം ചവുക്വ അർച്ചിരാദികാം തദ്വിദോ ഗതിം വക്ഷ്യാമീത്തി വക്രമതേ. അതുകൊണ്ട് സയേക്ഷോ അക്ഷനി പുരുഷോ ദൃശ്യതേ എന്ന് പറഞ്ഞ് ഈ ഉപദേശം തുടങ്ങുന്നത് ഗുരുവിന്റെ ഉപദേശമാണ്. അതാണ് തുടങ്ങുന്നു എന്ന് പറയുന്നത്. ഇതുവരെ നടന്ന ഉപദേശങ്ങളെല്ലാം അഗ്നിയുടെ ഉപദേശമാണ്. ഗുരുവിന്റെ ഉപദേശം ഇങ്ങനെ പറയുന്നു, എന്താണ്? ആ മുമ്പ് നിന്നെ അഗ്നി ഉപദേശിച്ച ആ ബ്രഹ്മം, ആ ബ്രഹ്മത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അക്ഷിപുരുഷനും ഐശ്വരന്റെ സ്ഥാനമാണ് അക്ഷി എന്ന് ഞാൻ പറയുന്നത്. ആ അക്ഷിപുരുഷനെ ഉപാസിക്കുന്നവനൊരു ഗതിയുണ്ട്, ഉപാസകനൊരു ഗതിയുണ്ട്, യാത്രയുണ്ട്. ആ യാത്ര ഏതാണ്? അതിനാണ് ഉത്തരായണം എന്ന് പറയുന്നു, ഉത്തരായണ മാർഗം എന്ന് പറയുന്നു, അർച്ചരാദി ഗതി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനെ ഉപാസിക്കുന്നു. തസ്മാത് പ്രകൃതി ശൈവ ബ്രഹ്മണോ അക്ഷിസ്ഥാനതാം. പിന്നെ ആ ബ്രഹ്മത്തിന്റെ മറ്റു ചില ഇത് പറഞ്ഞു, സംയത് വാമത്വാദി. നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നെന്താണ്? അതാണ് സർവർക്കും കർമ്മഫലത്തെ കൊടുക്കുന്നത്, ഈശ്വരനാണ്. അതുകൊണ്ട് സർവ കർമ്മഫലങ്ങളുടെയും ആശ്രയം ഈശ്വരനാണ്. പിന്നെ അതെന്താണ്? അത് പ്രകാശസ്വരൂപനാണ്, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന അതാണ്. ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു, അത് അഗ്നി ഉപദേശവും പറഞ്ഞതാണ്. സംയത് വാമത്വാദി ഗുണതാം ചവിത്വ അർച്ചരാധികാം തദ്വിധോ ഗതിം വക്ഷ്യാമി. അത് കഴിഞ്ഞിട്ട് അർച്ചരാധിഗതി ആർക്ക്? തദ്വിധ ഉപാസകൻ. ഇവിടെ ഈശ്വരനെ ഉപാസിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ ഈശ്വരനെ ഉപാസിക്കുന്നത് ഇത്രയും കഷ്ടപ്പാടാണോ എന്ന് ചോദിക്കും. ഇത് വൈദികമായ ഉപാസം, നമുക്കിത് കഷ്ടപ്പാടായി തോന്നും. എന്തുകൊണ്ട്? നമ്മളതിന് അധികാരികളല്ലാതെ. വൈദികന്മാരെ സംബന്ധിച്ചിടത്തോളം അതിന് കഷ്ടപ്പാടൊന്നുമില്ല. അവർക്ക് അനായാസമോ ആ സംസ്കാരവും യോഗ്യതയൊക്കെ അവർക്കുണ്ടായിരുന്നു. അതില്ലാത്തതുകൊണ്ട് ഇന്നുള്ളവർക്ക് തോന്നും. അതുകൊണ്ട് അന്നത്തെ ഈശ്വര ഉപാസനയുടെ സ്ഥാനത്ത് ഇന്ന് പൗരാണികമായ സ്മാർത്ഥമായ ഒരുപാട് ഉപാസനകളും ദേവതാ ഉപാസനകളും മറ്റു പലതരത്തിലുള്ള ഉപാസനകളും. അതുകൊണ്ട് ഇത് അങ്ങനെ ക്ലിഷ്ടമായ ഉപാസനാ പദ്ധതികളൊന്നുമില്ല. ആ ഉപാസനയിൽ പിന്നെ ശേഷിച്ച് എന്താണ് ഗതി? തദ്വിധ, ആ ഉപാസകന് ഉപാസ്യമായിരിക്കുന്ന ആ ഗതിയെ ഭക്ഷ്യാമി, അതിനെ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇവിടെ സത്യകാമൻ ഉപഘോസലിനോട് പറയുന്നു. ആ പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് ഈ അധികരണത്തിലെ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത്. യേശോ അക്ഷനി പുരുഷോ ദൃശ്യത്തെ, ഈ അക്ഷിപുരുഷൻ യേശു ആത്മാ, അത് പരമാത്മാവാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ഉപഘോസലൻ ഉപാസിക്കേണ്ടത് പരമാത്മാവിനെയാണ്, അല്ല മറ്റ് ദേവതകളെയോ ഒന്നുമല്ല എന്നുള്ള കാര്യം ഈ സൂത്രത്തിലും ഭാഷ്യകാരൻ വ്യക്തമാക്കിയിരിക്കുന്നു. Thank you.